ഈശ്വരി വാക്യതാരം വരൽജി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരം ചിന്തയും. ഉടമ്പോലെ ആത്മനേപത ആണ്. ആത്മനേപദം വിധിക്കുന്ന സൂത്രം ഏതാണ്? ആത്മനേപദം വിധിക്കുന്ന സൂത്രം അതായത് അനുദാത്ത ഗീത ആത്മനേപദം വൃത്തി അനുദാത്തേതോ ധാതുരാത്മനിവിധം സ്യാദ് ഒരു സൂത്രം ഇനി ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? സ്വരിതഞ്ജിത കർത്തൃഭിപ്രായ ക്രിയാ. അപ്പൊ ഇത് അനുദാത്തേതാണ്. ഏഥ ഇത് രണ്ടും മാറിപ്പോരും. നേരത്തെ നമ്മളൊരു അനുദാത്തം പഠിച്ച അതേതാണ്? ഏകാച ഉപദേശ അനുദാത്ത. അവിടെ ഒരു അനുദാത്തം പറഞ്ഞ എന്താണ്? അവിടെ എന്താ പറഞ്ഞു? എന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞു? ഉപദേശ യോ ധാതു ഏകാച അനുദാത്ത വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു ഉപദേശത്തിൽ ഒരു ധാതു ഏകാച്ചമായിരിക്കണം, അനുദാത്തമായിരിക്കണം. അത് ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാണ്. രണ്ടും കൂടെ കുഴഞ്ഞു പോരുത്. ഉദാഹരണം പച്ച ധാതു എടുക്കുക, അത് ഏകാച്ചാണ്, അനുദാത്തമാണ്. അപ്പൊ അതിൽ ഏതാ അനുദാത്തം? എവിടെയിരിക്കുന്നു? പകാര ഉത്തരത്തിലിരിക്കുന്ന അകാരം അനുദാത്തമാണ്. അതുകൊണ്ട് അത് അനുട്ടുധാതുവായി. ഇവിടെ പറയുന്നത് അനുദാത്ത ഇത്താണ്. അനുദാത്തമായ പോരാ, ഇത്തുമാണ്. അപ്പൊ പച്ചധാതു ഇവിടെ ഏത് ഏഥ എന്നാണ്. ഇവിടെ ഏഥയിൽ അന്തിമമായ ഒരു അകാരമുണ്ട്, അത് അനുദാത്തമാണ്. ഇത്താവുന്ന എങ്ങനെ? എന്തുകൊണ്ട് അത് ഇത്തായി ഈ അകാരം? അതുകൊണ്ടാണോ? എന്തുകൊണ്ട് അകാരം ഇത്തായി? എന്ത് അകാരം എന്തുകൊണ്ട് ഇത്തായി? നേരിട്ട് ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം അനുനാസികമായതുകൊണ്ട്. ഏഥയിൽ അകാരം അനുനാസികമാണ്, പച്ചിലകാരം അനുദാത്തമാണ്, പക്ഷേ അനുനാസികമല്ല. അതുകൊണ്ട് അത് അനുദാത്തമാണ്, പക്ഷേ അനുനാസികം അല്ല. അതുകൊണ്ട് അത് അനുദാത്ത ഇത്ത് അല്ല. അപ്പൊ ഏഥയിലെ അകാരം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അനുനാസികവുമാണ്, അനുദാത്തവുമാണ്. അതുകൊണ്ടത് പോയി. അതുകൊണ്ട് അനുദാത്ത ഇത്തഹ, അനുദാത്ത ഇത്തായ ധാതു നിന്ന് ആത്മനിവേദം വരും എന്ന് പറയുന്നു. അപ്പൊ അനട്ടിന് വരുന്ന അനുദാത്തം എന്ന് പറയുന്നത് ഇത്തല്ല. അതേസമയം ആത്മനിവേദത്തിന് വരുന്ന അനുദാത്തം എന്ന് പറയുന്നത് ഇത്താണ്. ആ വ്യത്യാസം മനസ്സിലാകണം. അല്ലെങ്കിൽ അതും ഇതും അനുദാത്തവും അനുദാത്ത ഇത്തും പഠിക്കുന്ന സമയത്ത് ആശയക്കുഴപ്പം വരുന്നതാണ് സാധാരണ. അപ്പൊ ഏത് അനുദാത്ത ഇത്താണ് പോയി ഏത് പരത്തിൽ ലട്ടാദികൾ വരുന്നു. ലട്ട് വിധിക്കുന്ന സൂത്രം ഏത്? വർത്തമാനിൽ ലട്ട് വന്നു. ലട്ട് വന്നു കഴിഞ്ഞാൽ ലട്ടിന് ആദേശമായി വരേണ്ടത് ആത്മനിവേദമാണ്. ആത്മനിവേദം ഏതാണ്? തങ്ങാനാ ആത്മനേപദം. അപ്പൊ ലട്ടിന്റെ സ്ഥാനത്ത് എന്താദേശമായി വരും? തങ് വരും. തങ് എന്ന് പറയുമ്പോ ഏതൊക്കെ? ധം ഇട്ട് വഹി മഹി. അപ്പൊ ഏത് പരത്തിൽ എന്തുവരും? ത. ഏത് താന്നിരിക്കുമ്പം തകാരത്തിൽ എന്ത് സഞ്ജ വരുന്നു? സൂത്രം തിങ്ക്സ് സർവധാതു സർവധാതു സഞ്ജ വരുന്നു, ബന്ധു വരുന്നു, കർത്തരി ശപ്പ് വന്നു. ഏത് ഏതത്ത നിരൂപം വരുന്നു. ടിത ആത്മനേവദാനാം ടേരേ ടിതോ ലസ്യ ആത്മനേപദാനാം ടേരേത്വം. ടിതോ ലസ്യ ടിത്തായ ലകാരങ്ങൾ, ടിത്തായ ലകാരങ്ങൾ ഏതൊക്കെ? ലട്ട് ലിട്ട് ലുട്ട് ലിട്ട് ലോട്ട്. അതിന് ടിതഹ ലസ്യ ടിത്തായ ലകാരങ്ങൾ. അതിൽ വരുന്ന ആത്മനേപദാനാം, അതിനാദേശമായി വരുന്നതാണെന്ത്? ആത്മനേപദങ്ങൾ. അതിൻ്റെ ടേ ഹേ ടീക്ക് ഏത്വം വരും. ടിസഞ്ഞ അച്ചോന്തി അത് ടീ പ്രകാരം ഏത താന്നിരിക്കുന്നിടത്ത് ടീ ഏതാണ്? ഏതാ അന്തിമാകാരം. അതിന് ഈ സൂത്രം എന്താ വിധിക്കുന്നത്? ഏത്വം വിധിക്കണം. ആകെ എന്തായി മാറും? ഇവിടെ വിശേഷത വരുന്നത് തായുടെ അന്തിമമായ അകാരത്തിന് ഏകാരം വിധിച്ച് ഏതത്തെ എന്നായി. അടുത്ത് ഏത് ആദേശം വരുന്നത് ആത്മനിമിതം ത ആതാം ത ആതാം തിങ്സ് സർവധാതുവും കർത്തരി ശപ്പ് ഏത ആതാം ഈ സൂത്രം പൊതുസൂത്രം എന്താണ്? ടിതാത്മനേപദാനാം ടേരേ ടിത്തുകളുടെ ലകാരമായ ടിത്തുകളുടെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ആത്മനേപദങ്ങൾക്കെല്ലാം എന്തോരും. അപ്പൊ ഇവിടെ ആത്താമിന് ടി ഏതാണ്? ആമിനേത്തുമെന്നാന്ത് വരും ആത്തെ. അത് പൊതുവായി വരുന്നോണ്ട് ആദ്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത സൂത്രം വരുന്നു ആതോ ഗീത അധ പരസ്യ ഗീതാം ആകാരസ്യ അത്തിന്റെ പരത്തിലിരിക്കുന്ന ഞിത്തുകളുടെ ആകാരത്തിന് ഈ വരും. ഏത എന്ന് പറയുന്നത് അത്താണ്, അദന്തം. അദന്തമായ അംഗത്തിൻ്റെ പരമെന്നർത്ഥം. പരത്തിലിരിക്കുന്ന അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദന്തമായ അംഗത്തെ എടുക്കുന്നത്. അദന്തമായ അംഗം ഏതാണ്? ഏധ. അദന്ത അംഗാത് പരസ്യ ടിതാം. ടിത്ത് ഏതാണ്? ഗിതാം. ടിത്തല്ല ഗിത്ത്. ഇത് ഗിത്താവുന്ന എങ്ങനെ? സർവധാതുകം ആ പിത്ത് ഇവിടെ പിത്തില്ല, അതുകൊണ്ട് ഗിത്തായി. ആ ഗിത്തുകളുടെ ആകാരസ്യ ആത്തേന്നിരിക്കുന്നതിലെ ആകാരത്തിന് ഈ വരുന്നു. അപ്പോൾ ആയുടെ സ്ഥാനത്ത് എന്തോരും ഈ ആ എന്ന് പറയുന്ന ഏതായാണ്? ആതാമെന്ന് പറയുന്നതിലെ ആദ്യ ആകാരം. തസ്യ ആകാരസ്യ സ്ഥാനേ ഈ ആദേശ കൃതേ ഏത ഈ തേ ഏയ ഈ തേ യകാരസ്യ ലോപോ വിർവലീത്തനേന ലോപേ കൃതേ ഏത ഈ തേത്ര ഗുണേ കൃതേ ഏതേ തേ ജീവന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഛ മതി. ഏത ഏത് ജ തിങ്സി സർവധാതുവും കർത്തരി ശപ്പ് ടിതാത്മനാവതാന മധ്യപക്ഷേകവിനെ ധാസ് താസല്ല ധാസ് ഏത് ധാസ് തിങ്സ് സാറും കടത്തരി ശപ്പ് ഏത് ധാസ് അത്ര ധാസ സേ ടിതോ ലസ്യ ധാസ സേ സ്യാത് ടിതോ ലസ്യ ടിത്തായ ലകാരങ്ങളുടെ ധാസിനെന്തോരും സേ വരും ധാസുപോയവിടെ സേ വന്നു കൊണ്ടെന്തുവരുന്നു ഏധ സേ അടുത്ത് ഏത് ആധാം ആധാം രണ്ടാമത്തെ ധകാരവും ആധാം ശപ്പ് ഏത് ആധാം ടിതാത്മനം തേരെ ഏത് ആധേ ആയിത്യസ്യ ആതോങ്ങിത്തഹ ആധാമിത്യസ്യ സർവധാതുമവ അപിത്യത്തിനെ ലംഘിത്വാ ആകാരസ്യ സ്ഥാനേ ഈ ആദേശം കൃതേ ഏത് ഈ ഗുണം ലോകോർവേർവലിയക്കാർ ലോക ഏതേ ടിതാത്മനമെന്നാണ്ടേ ഏതേതേ ഏത് ആധാമിത്യത്ര ആം ഏത് ആം ആം ഇത്യസ്യ ഏത്വകൃതേ ഏതേ ധേ ഏതസേ ഏതേതേ ഏത് ആധാം ശപ്പ് ഏത് ആധാം ആയിത്യസ്യ ഗുണം ഏതേയ് ധകാര യകാരസ്യ ലോകവർവലി ലോഭ അന്തിമ ആമിത്യസ്യ ഏത്തു ഏതേ ധേ ഏത് ധ്വം ധ്വം ഇത്യത്രാവി അം ഇതി ടേഹേ ഏത്തു ദ്വി കർത്തരി ശപ്പ് ഏതദ്വി ഏതദ്വി ഏത് ധ്വം ശപ്പ് ഏതധ്വം അം ഇത്യസേത്വി ഏതദ്വി ഏതസേ ഏദ്വി ഏതദ്വി ഏത് എട്ട് തിങ്സി സർവം കർത്തരി ശപ്പ് ഏത ഈ ഇത് സ്ഥിതി കിം ഭവതി ടിതാത്മനിവദാനം ടേരെ ഇത്തിനേന ഇകാരസ്യ ഏത്വേ ഏത ഏ ഏത ഏ അതോ ഗുണേ അതോ ഗുണേ ഏത ഏ അത്ര ഏ ഇത്യസ്യ ഗുണത്വാദ് കേന സൂത്രേണ അദേം ഗുണഃ ദ്വിഗുണത്വാദ് ഗുണേ പരേ അതോ ഗുണേ ഇത്തിനേന പരരൂപേ കൃതേ ഏതേ ഏത് ഈ ടിതാത്മനെ വദനം ടേരെ ഏത്തും ഏത് ശപ്പ് ഏത ഏ അതോ ഗുണേ ഏതേ ഏത് ഇട്ട് വഹി മഹിങ് ഏത് വഹി തിങ്സ് സർവദാതും കർത്തരിശപ്പ് ഏധാത്മനേവദനത്രംഭവതി അതോ ദീർഘോ ഏധേ അത്ര അതോ അംഗീതയുത്തി നഭവതി കസ്മാത് പ്രാകാരം നാസ്തി വഹി ഇത്യേവ ഭവതി ഏവം ഏത് മഹി കർത്തരി ശപ്പ് ഏത മഹി ഇകാരസ്യ ടിതാത്മനേവദനം തേരെ ഏത മഹേ അതോ ദുർഗുവേനി ഏത മഹേ ഏവം രൂപാണി ഏവം ഭവന്തി ഏതതേ ഏതേതേ ഏതദ്വേ ഏതസേ ഏതേ ദേ ഏതദ്വേ ഏതേ ഏതാവഹേ ഇവിടെ ഏത അല്ല പ്രതിനിധീകരിക്കുന്നു തവർഗത്തിലെ ഘോഷമാണ് അപ്പൊ ഏത ഏതേ എന്ന് വെച്ചിരിക്കുന്നു ഏതേ ഏതേ എന്ന് പറയും ഏതാവഹേ ഏതാവഹേ ഇവിടെ വർഗത്തിലെ ദ്വിതീയവും ചതുർത്ഥവും വരെയാണ് എവിടെ ലിട്ടിൽ വരുമ്പം ഏത് ലിട്ട് ലിട്ടിന് എന്തോരം വിജാദേശ ഗുരുമതോ അനർച്ഛ അനർച്ഛാന്ന് സൂത്രത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സൂത്രത്തിൽ വിധിക്കുന്ന കാര്യത്തിൽ നിന്നും വൃച്ഛധാതുവിനെ ഒഴിവാക്കണം. അനേന സൂത്രേണ വിധീയമാനം കാര്യം ഋച്ഛധാതോഹോ ന ഭവതി. കുത്ര ഭവതി? യോ ധാതു ഇജാതി യസ്മിൻ ധാതു ആദൌ ഇച് പ്രത്യാഹാരാന്തർഗത വർണ്ണ വർത്തതേ. ഇച് ഇതി പ്രത്യാഹാര ഏതൊരു ധാതുവിന്റെ ആദിയിലാണോ ഇച്ച് പ്രത്യാഹാരത്തിലെ വർണ്ണങ്ങളുള്ളത്. ഗുരുമാൻച ധാതുന ഗുരുമത ഭവിതവ്യം. ധാതുവിൽ ഗുരു ഉണ്ടായിരിക്കണം. ഗുരു കേന സൂത്രേണ ദീർഘ അത്ര ഏത് ധാതു ഗുരു വർത്തതേ കേന സൂത്രേണ ദീർഘഞ്ച ഏ ഇതി ഗുരു ഭവതി ഇച് ആദിശ ഏകാര ഇച് പ്രത്യാഹാര അന്തർഭൂത അത ഏത് ധാതു ഇജാദിത്വാ ഗുരുമത്വാ തത ആംസ്യാദിലടി വരെ ഏവം കഥം ഭവതി ഏത് ഏത് ഏത് ആം ഏത് ആം ഏത് ആം ലിട്ട് ലിഡിപരേ ലിഡിപരേ കൃതേ ധാതോ ആം ഭവതി ഏവം ഏത് ആം ലിട്ടി ഇതി സ്ഥിതേ കസ്യ സൂത്രസ്യ പ്രവൃത്തി ആമഹ ആമഹ ഇത്യനേന കിം ഭവതി ആമഹ പരസ്യ ലുക്ക്. ആമിന്റെ പരത്തിൽ എന്ത് വന്നാലും എന്ത് സംഭവിക്കും? ലുക്ക് വരും, അത് പോയി. പക്ഷെ ലുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗുണം വരും. എന്താണ്? അതാണോ? പിന്നെ ആ ലിട് ഇത്യസ്യ കൃത് പ്രത്യയത്വാത് ഏതാമിതി കൃതന്തഹ ഭവതി. കൃതന്തത്വാത് കിം ഭവതി? പ്രാതിപദിക സംജ്ഞ. പ്രാതിപദികത്വാത് കിം ഭവതി? സ്വാദുത്പത്തി. സ്വാദേഹേ കിം ഭവതി? ലുക് കേന സൂത്രേണ ആമഹ അതഹ ഏതാമിതി സുബന്ധ ഭവതി. ഏതാന്ന് പറയുന്നത് സുബന്ധമായി. പ്രകരണം നമ്മൾ പഠിച്ചില്ല എന്നാണ് സൂത്രം. ഇതാണ് തിങ്ങിനില്ല, തിങ്ങിന് കൃത്സഞ്ജയില്ല, അതാണ് അതിങ്ങെന്ന് പറയും. ബാക്കിയുള്ളതിന് കൃത്സഞ്ജയുണ്ട്. ധാതുവിൽ നിന്ന് വിധിച്ച പ്രത്യയങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് കൃത്സഞ്ജയുണ്ട്? ധാത്വ അധികാരത്തിൽ വരുന്നോണ്ടാണ് കൃത്സഞ്ജ വരുന്നത്. ലിട്ടെന്ന് പറയുന്നതും ധാത്വ അധികാരത്തിലാണ്, തിങ്ങും ധാത്വ അധികാരത്തിലാണ്. പക്ഷെ തിങ്ങിന് കൃത്സഞ്ജയില്ല, ലിട്ടിന് കൃത്സഞ്ജയുണ്ട്, ലകാരങ്ങൾക്ക് കൃത്സഞ്ജയുണ്ട്. കൃതന്തമായി പ്രാതിസഞ്ജ സദ്ധി സുലോഭം പദസഞ്ജ ഏതാം. അങ്ങനെ ഇരിക്കും വേസൂത്രം വരുന്നത് കൃഞ്ച് അനുപ്രയുജ്യതേ ലിടി എന്ന് പഠിച്ച കൃ ഭോ അസ് മൂന്നെണ്ണത്തിന്റെ അനുപ്രയോഗം വരും. കൃ ഭൂ അവിടെ കൃഞ്ഞെന്ന് പറയുന്നത് ഒരു പ്രത്യാഹാരമാണ്. അവിടെ തുടങ്ങി അവിടെ ഭൂ വരെ കൃഞ്ഞെന്ന് പറയുന്നത് കൃ ഭൂ അസ് മൂന്ന് ധാതുക്കളെ എടുക്കത്തക്ക രീതിയിലൊരു പ്രത്യാഹാരമാണ് കൃഞ്ഞ്. കൃഞ്ച് അനുപ്രയോജ്യത ലിഡി എന്ന് പറയുന്നതിൽ കൃഞ്ഞെന്ന് പറയുന്നത് ധാതുവല്ല, പിന്നെയോ പ്രത്യാഹാരമാണ്. അതുകൊണ്ടാണ് കൃഞ്ഞെന്ന് പറയുന്നത് കൃ ഭു അസ്പ്രത്യാഹാരം എന്ന് വെച്ചാൽ സൂത്രങ്ങളിൽ വരുന്ന പ്രത്യാഹാരമാണ്. മറ്റ് സൂത്രങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. കൃ ഭു അസ് മൂന്നെണ്ണം കൃഞ്ഞിന്റെ അനുപ്രയോഗം വരും. അപ്പോ എന്തുവരും ലിട് പരമായിട്ട് അനുപ്രയോഗം നടത്തുമ്പോൾ വരും ഏതാം കൃ ലിട്ട് വരും. കൃ ലിട്ട് വരുമ്പോ കൃ എന്ന് പറയുന്നത് കൃഞ്ഞിന്റെ പ്രത്യേകം എന്താണ്? ഞിത്ത്. ഞിത്തിന്റെ പ്രത്യേകത എന്താണ്? അഭിനയപദം വരും. വേസൂത്രപാരം സ്വരുതഞ്ജിത കർത്തൃഅഭിപ്രായേ ക്രിയാഫലേ. ക്രിയാഫലം കർത്താവിനെ പ്രാപിക്കുമ്പോൾ ആത്മനേവതം അല്ലെങ്കിൽ പരസ്മേവതം. അതുകൊണ്ട് കൃഞ്ഞ് ധാതു ഉഭയപതിയാണ്. കൃഞ്ഞ് ധാതു ഉഭയപതിയാണ്. ആത്മനേവതവും വരാം, പരസ്മീപദവും വരാം. ഏത് ആദ്യം കൃഞ്ഞ് അനുപ്രയോഗിച്ചപ്പോ ധാതു അല്ല എന്ന് പറഞ്ഞു. കൃഞ്ഞെന്ന് പറയുന്നതില് കൃഞ്ഞ് പ്രത്യാഹാരമായോണ്ട് അവിടെ നിന്ന് മൂന്ന് ധാതുക്കളെടുക്കും. ഏതൊക്കെ? കൃ ഭു അസ്. അതിലൊന്നാണ് ഈ പറയുന്ന കൃഞ്ഞ്. കൃലിട്ടെന്നിരിക്കുമ്പോ ഇതിൽ നിന്ന് രണ്ടും വരായത് പരസ്യവും വരാം, ആത്മനിവേദം വരാം. പക്ഷേ ഇവിടെ ആത്മനിവേദം മാത്രമേ വരത്തുള്ളൂ. അതിന്റെ നിയമം ഇതാണ്. സൂത്രത്തിന് മുമ്പ് നിയമം അറിഞ്ഞിരിക്കണം. അനുപ്രയോഗം ചെയ്യുന്നതിന് മുമ്പുള്ള ധാതു ആത്മനേമതമാണെങ്കിൽ ആത്മനേമതം വരത്തുള്ളൂ. അനുപ്രയോഗത്തിന് മുമ്പുള്ള ധാതു പരസ്യമേതമാണെങ്കിൽ ആത്മനേമതം വരത്തില്ല. ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ചത് ധാതുവാണ് തൊവായം ചക്കാര. ഗോപായം ചക്രയെന്ന് വരത്തില്ല, കാരണം അനുപ്രയോഗത്തിന് മുമ്പുള്ള ധാതു പരസ്മേത ധാതുവാണ്. അതുകൊണ്ട് അനുപ്രയോഗത്തിന് ശേഷം കൃതധാതുവിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? ആത്മനിയോഗം വരത്തില്ല. അപ്പൊ അത് അവിടെ ഏത് ധാതു ഇരിക്കുന്നു നോക്കിയിട്ടല്ല, അനുപ്രയോഗത്തിന് മുമ്പിരിക്കുന്ന ധാതു ഏതെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഭൂപധാതു പരസ്മയുതമായതുകൊണ്ട് ഗോപായ ചകാര കൃഞ്ഞ് ധാതു ഉഭയപതിയാണ് ആത്മനേപദം വരാം എന്നിരിക്കെ എന്തു വന്നു? പരസ്യം. പരസ്യം ഏത് ധാതു ആത്മനിയോഗമായതുകൊണ്ട് കൃഞ്ഞ് ധാതുവിൽ നിന്ന് രണ്ടും വരാം, പരസ്യയുതവും വരാം ആത്മനിയോഗം വരാം. പക്ഷെ എന്തേ വരുത്തുള്ളൂ? ആത്മനിയോഗം. ഈ നിയമം അറിഞ്ഞിരുന്നാൽ സൂത്ര എളുപ്പമായി. ഏത് കൃഞ്ഞനുപ്രയോഗത്തില് ഇത് ഇവിടെ പറയുന്ന കൃഞ്ഞിന് വേണ്ടി മാത്രം നിയമം പറയുകയാണ്. അടുത്ത സൂത്രം ഈ നിയമം പറയുന്നത് കേവലം കൃഞ്ഞു ധാതുവിന് വേണ്ടി മാത്രം, ഭൂവസിന് വേണ്ടിയല്ല. മനസ്സിലായോ? അതാണ് അടുത്ത സൂത്രം. ആ നിയമം ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസം വരും. ആം പ്രത്യേകവത് കൃഞ്ഞോ അനുപ്രയോഗസ്യ. ആം പ്രത്യോ യസ്മാദിത്യതദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി. ആം പ്രത്യയോ യസ്മാദ് ഇതി അതദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി. നേരത്തെ വായിച്ച് തെറ്റിയത് കൊണ്ടാണ് ഞാൻ വായിച്ചത്, അല്ല എനിക്ക് വായിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. ആദ്യം ഞാൻ വായിച്ചപ്പോ തെറ്റി, അതുകൊണ്ട് ഞാൻ ശരിയായിട്ട് ഒരിക്കൽ കൂടെ വായിച്ചു. അപ്പൊ കേട്ടു വിചാരിച്ചു ഞാൻ വായിച്ച് ആനന്ദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാ വായിച്ചു, ശരിയായി തിരുത്തി വായിക്കാൻ വേണ്ടി. ആം പ്രത്യയോ യസ്മാത് ഇതി അതദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ലിപ്പായി പോകുന്നു. ആം പ്രകൃത്യാ തുല്യം അനുപ്രയുജ്യമാനാത് കൃഞ്ഞോ അപി ആത്മനേപദം. ഇവിടെ കൃഞ്ഞെന്ന് പറയുന്നുണ്ട് സൂത്രത്തിൽ, കൃഞ്ഞ് ധാതുവിനെ എടുക്കുക, ഇവിടെ പ്രത്യാഹാരമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന നിയമം കേവലം കൃഞ്ഞ് ധാതുവിന് വേണ്ടി, ഭൂ അസിന് വേണ്ടിയല്ല. ഇവിടെ അനുപ്രയോഗം ചെയ്തതിന് ശേഷം അനുപ്രയോഗം ചെയ്യുന്ന കൃഞ്ഞ് ധാതുവിൽ നിന്ന് എന്ത് വരുമെന്നാണ്. കാരണം കൃഞ്ഞ് ഉഭയപതിയാണ്, രണ്ടും വരാം. അപ്പൊ പറയുന്നു ആം പ്രത്യവത്. സൂത്രം എന്താ പറഞ്ഞിരിക്കുന്നത്? ആം പ്രത്യവത്. ആം പ്രത്യവത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആം പ്രകൃതിവത്. ആം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആം പ്രകൃതിവത്ത് എന്ന് വെച്ചാൽ ആമിന്റെ പ്രകൃതിയെ പോലെ. ഇവിടെ ആമിന്റെ പ്രകൃതി ഏതാണ്? ഏത്? അതുപോലെ ആം ഏതിൽ നിന്ന് വന്നോ അതാണ് ആം പ്രകൃതി. ആമിത്യസ്യ പ്രത്യസ്യ ഏത് ധാതോഹോ വിഹിതത്വാ ഏത് ഭവതി ആം പ്രകൃതി. അത ആം പ്രത്യവത്യസ്യ ആം പ്രകൃതിവത്യർത്ഥ. ആം പ്രകൃതിവത് അനുപ്രയുജ്യമാനാത് ധാതുരപി ആത്മനേപദം സ്യാത്. ആമിന്റെ പ്രകൃതി പോലെ എന്ന് പറഞ്ഞപ്പോൾ ആമിന്റെ പ്രകൃതി ആത്മനേപദം അല്ലെങ്കിൽ അനുപ്രയോഗം ചെയ്യുന്നതിൽ നിന്ന് ആത്മനേപദം വരത്തില്ല. അതിന് ഇവിടെ വിശദീകരിച്ചിട്ടില്ലെങ്കിലും അക്കാര്യം ഇതിന് മുമ്പ് പൂർവവത് സനഹ എന്ന് പറയുന്ന സൂത്രാ പൂർവത് ഇതി അനുവൃത്യ അനേന സൂത്രേണ നിയമ ക്രിയത്തെ ആം പ്രത്യവത് ഏവ ആത്മനേപദം സ്യാത് നതു തദ്വിപരീതേന. നിയമമുണ്ട് അതിവിടെ വ്യാഖ്യാനത്തിൽ വൃത്തിയിൽ വിശദമാക്കിയിട്ടില്ലെങ്കിലും അങ്ങനെ മനസ്സിലായിക്കൊണ്ട്. പൂർവദേവ പൂർവത്തിൽ ആത്മനിയോഗം വന്നാൽ മാത്രമേ അനുപ്രയോഗത്തിൽ നിന്ന് ആത്മനിയോഗം വരത്തുള്ളൂ എന്ന് പറയുന്നത്. ആം പ്രത്യയം എന്ന് പറഞ്ഞാൽ കർമ്മധാര സമാസം എടുക്കാം. ആം ച അസോ പ്രത്യയശ്ച അങ്ങനെ എടുക്കാൻ പാടില്ല, കാരണം ആം പ്രത്യയമാണല്ലോ. നമ്മുടെ ബഹുവ്രീഹിയാണ്, ബഹുവ്രീഹി തന്നെ അതദ്ഗുണ സംവിജ്ഞാനം എന്ന് എടുക്കണം എന്നാണ്. തദ്ഗുണ സംവിജ്ഞാനവും അതദ്ഗുണ സംവിജ്ഞാനവും എന്താണെന്ന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. തസ്യ അന്യപദാർത്ഥസ്യ ഗുണാനാം വിശേഷണാനാം വർത്തിപദാർത്ഥാനാം സംവിജ്ഞാനം ക്രിയ അന്വയിതയ ജ്ഞാനം യസ്യ ബൗവ്രീയേ സബൗവ്രീ തദ്ഗുണ സംവിജ്ഞാനോ ബൗവ്രീഹി മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടും ഇപ്പൊ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? എങ്ങനെ എന്താണോ നീലോത്പലം തദ്ഗുണ സംവിജ്ഞാനം. നീലോത്പലം ബൗവ്രി സമാസമേ അല്ല, അത് കർമ്മധാര സമാസമാണ്. എന്നിട്ടാണ് പറയുന്നത് അല്ല ശരിയായി. സീത ആരുടെ ഭാര്യയാണ്? ഇപ്പൊ ശരിയായി. നീലോത്പലം എന്ന് പറയുന്നത് കർമ്മധാര സമാസമാണ്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ബൗവ്രിയുടെ കാര്യമാണ്. അപ്പൊ എന്താ ശരിയായത്? അപ്പൊ ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞതാണോ ശരി, അതേ ശരിയായി എന്ന് കേട്ടവർ പറഞ്ഞാണോ ശരി? അതായത് ചിത്രഗും ആനയ എന്ന് പറയുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. പീതാംബരം ആനയ, അതിനൊരു പ്രത്യേകതയുണ്ട്. പീതാനി അംബരാണി യസ്യ സ പീതാംബര. അവിടെ അന്യപദാർത്ഥം എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നെടുക്കാണ്. കൃഷ്ണന്റെ വിശേഷണമാണ്. അപ്പോ പീതാംബരം ആനയ എന്ന് പറയുമ്പോ ക്രിയ എന്ന് പറയുന്നത് ആനയിന ക്രിയ, അതിനോടുകൂടി പീതാംബരനെ കൊണ്ടുവരാൻ വരുമ്പം പീതാംബരങ്ങളൊക്കെ അഴിച്ചു കളഞ്ഞിട്ടാണ് ആ കൃഷ്ണനെ കൊണ്ടുവരുന്നത്. അല്ലല്ലോ, ആനയിന ക്രിയയോടുകൂടി വർത്തി പദാർത്ഥങ്ങളും അന്വയിക്കുന്നു. വർത്തി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് സമാസത്തിന്റെ ഘടകപദത്തിന്റെ അർത്ഥങ്ങൾ. ഇവിടെ സമാസത്തിന്റെ ഘടകപദങ്ങൾ ഏതൊക്കെ? പീതാംബരം, പീതമായ അംബരത്തോടുകൂടിയാണ് കൃഷ്ണനെ ആനയിക്കുന്നത് ആണ്. തസ്യ എന്ന് പറഞ്ഞ അന്യപദാർത്ഥസ്യ, അന്യപദാർത്ഥം ആരാണ്? ഗുണാനാം, അതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അതിന്റെ വിശേഷണങ്ങൾ, വിശേഷണാണ്. അത് വിശേഷം എന്ന് പറഞ്ഞാൽ പീത അംബര. സംവിജ്ഞാനം ക്രിയ അന്വയിതയ ജ്ഞാനം, ക്രിയ അന്വയത്വേന ജ്ഞാനം, ക്രിയ അന്വയമായിട്ടൊരു ജ്ഞാനം ഉണ്ടാകും ഇവിടെ. എന്നുവെച്ചാൽ ഭർത്തി പദാർത്ഥങ്ങളെ ആനയന ക്രിയയോട് അന്വയിക്കുന്നു. കൃഷ്ണനെ ആനയിക്കുന്നത് തുണിയെ മാറ്റിയിട്ടല്ല, തുണിയോട് കൂടിയാണ്. അതുകൊണ്ട് ഇതെന്തായി? തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീയായി. അതദ്ഗുണ സംവിജ്ഞാനത്തിന് ഇതിനോട് വേണ്ടി നാം ഇവിടെ ചേർത്താൽ മതി. ക്രിയാന്വയിതയാ ജ്ഞാനം എത്ര ന എന്നാണ്. ചിത്രാഗാവോ യസ്യ സ ചിത്രഭു, ശ്രീകൃഷ്ണൻ തന്നെ, അത് ശ്രീകൃഷ്ണൻ തന്നെ ചിത്രഭു. അവിടെ അന്യപദാർത്ഥം എന്താണ്? കൃഷ്ണൻ. ചിത്രകും ആനയ എന്ന് പറയുമ്പോ പശുക്കളെ എല്ലാം കൂടെ കൊണ്ടാണോ വരുന്നു, അതോ കൃഷ്ണനെ കൊണ്ടുവരും? കൃഷ്ണന്. ആനയന ക്രിയയോടുകൂടി ചിത്ര ഗോ ഈ വർത്തി പദാർത്ഥങ്ങളെ അന്വയിക്കുന്നില്ല. അന്യപദാർത്ഥത്തിന്റെ വിശേഷണമായിരിക്കുന്ന പദങ്ങളുടെ അർത്ഥത്തെ അന്വയിക്കുന്നില്ല. ചിത്ര വർണ്ണമുള്ള പശുക്കളുള്ള അവൻ ആരോ അവനാണ് കൃഷ്ണൻ. കൃഷ്ണനെ കൊണ്ടുവരാനാ പറയുന്നു. ചിത്രഭൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃഷ്ണൻ എന്നാണ് അർത്ഥം. അപ്പൊ കൃഷ്ണനെ കൊണ്ടുവരത്തുള്ളൂ ചിത്രഭുമാനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? കൃഷ്ണൻ എന്നാണ്. അല്ലാതെ ചിത്രവർണ്ണങ്ങളെയും പശുക്കളെയും ഒന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. അപ്പൊ ആനയനക്രിയോടുകൂടി വർത്തി പദാർത്ഥങ്ങളെ അന്വയിക്കുന്നില്ല, അതിനെ അങ്ങ് വിടുന്നു. അന്യപദാർത്ഥത്തെ മാത്രം കൊണ്ടുവരുന്നു. അതുകൊണ്ട് അതിനെ എന്തു പറയുന്നു? അതഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി എന്ന് പറയുന്നു. ഇത് വ്യക്തമായി ധരിച്ചിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ആം പ്രത്യയോ യസ്മാ എന്ന് പറയുമ്പം ഇവിടെ ആമിനെയും ഗ്രഹിക്കുന്നില്ല, പ്രത്യയത്തെയും ഗ്രഹിക്കുന്നില്ല, മറിച്ച് ആം പ്രത്യയോ യസ്മാ യസ്മാദ് ആം പ്രത്യയോ വിഹിത. ഏതെന്നാണ് ആം പ്രത്യം വിധിച്ചത്? പ്രകൃതി. അതിനെ ഗ്രഹിക്കുന്നുള്ളൂ. പദഗുണ സംവിജ്ഞാനമായി പർത്തി പദാർത്ഥങ്ങളെ ഗ്രഹിച്ചില്ല. എങ്ങനെയാണ് അതദ്ഗുണ സംവിജ്ഞാനമായെന്ന് മനസ്സിലായോ? ആം പ്രത്യയോ യസ്മാ ആം പ്രത്യയ യസ്മാദ് വീത സാ പ്രകൃതി ആം പ്രത്യയ തദ്വത് പ്രകൃതിവത് അനുപ്രയോഗാദപ്യാത്മനേപദം സ്യാദ് ആം ആമഹ പ്രകൃതിവത് അനുപ്രയോഗാദപ്യ ആത്മനേപദം സ്യാദ്. അതാണ് ഇവിടെ പറഞ്ഞ ആം പ്രത്യയോ യസ്മാദിത്യ അതദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി പറയുന്നു. ആം പ്രകൃത്യാ തുല്യം അനുപ്രയുജ്യമാനാ കൃഞ്ഞോപ്യ ആത്മനേപദം. അനുപ്രയുജ്യമാനാത് അനുപ്രയോഗം ചെയ്യപ്പെടുന്നത് ഏതോ അനുപ്രയോഗം ചെയ്യുന്നതേതോ അതാണ് അനുപ്രയുജ്യമാനം. അനുപ്രയോഗം ചെയ്യപ്പെടുന്ന ലഡാശദൃശാന ച പ്രഥമ സമാനാധികരണേ ലഡ സദ്വാ സൂത്രങ്ങളൊക്കെ പഠിക്കുമ്പം വ്യക്തമാവും എങ്ങനെ ആരോഗ്യം വരുന്നു എന്നൊക്കെയുള്ള കാര്യം. അവിടെ കൃഞ്ഞഹ എന്നുള്ളതിന്റെ വിശേഷണമാണോ അനുപ്രയുജ്യമാന? അനുപ്രയുജ്യമാന എന്നുള്ള കൃഞ്ഞഹ എന്നുള്ളതിന്റെ വിശേഷണം ആ അനുപ്രയുജ്യമാന അടുത്തെന്ത് വന്നിരിക്കുന്നു? കൃഞ്ഞഹ പഞ്ചമി. അനുപ്രയോഗം ചെയ്യുന്ന കൃഞ്ഞിൽ നിന്നും ആത്മനിവേദം വരുന്നു. പൂർവസനഹ എന്ന് പറയുന്നതിൽ നിന്ന് പൂർവ്വത അനുവർത്തിച്ചതിന്റെ അർത്ഥം ഒന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്താണ്, പൂർവ്വത്തിൽ ആത്മനിവേദം ധാതുവാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ നിയമം ചെയ്യണത്. പൂർവ്വത്തിൽ പരസ്പര ധാതുവാണെങ്കിൽ ആത്മനിവേദം വരില്ല, പരസ്യതമേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ എന്തായി? ഏതാ അവിടെ ഇരിക്കുന്നു? കൃഞ്ഞിൽ നിന്ന് പരത്തിൽ ലെട്ട് വന്നു. ലെട്ടിന് ആത്മനിവേദം വരുമ്പോ ഏതാണ് വരുന്നത്? നല്ല ദുസ്സസ് വരത്തില്ലേ? എന്തുകൊണ്ട്? പരസ്യതാണ്. ഓർമ്മയുണ്ട്, ആത്മനിവേദം വരുന്നു കഴിഞ്ഞ് ത കർത്തരിച്ചപ്പോ വരൂ. എന്തുകൊണ്ട്? ഏ സൂത്രപ്രകാരം അവിടെ എന്താ പറഞ്ഞത്? വൃത്തിയിൽ എന്താ പറഞ്ഞത്? തിങ്ങം തന്നെ പറഞ്ഞത്. ഇത് തിങ്ങാണോ? എങ്ങനെ? ഏഹ് മഹിങ് വരെയാണ്. അപ്പൊ ഇത് ആർദ്രധാതുവാണ്, ശപ്പ് വരുന്നില്ല. ഇവിടെ ലിട്ടിലേക്ക് വേണ്ട വിശേഷ സൂത്രമാണ് ലിഡഹ തജ്ജയോ രേശിരേ. എങ്ങനെ ഇത് കൃതന്തമാവുന്നത് എങ്ങനെയാ? ഏത് അവിടെ കൃതാതിങ് എന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ വെറുതെ അതിൽ കയറി അഭ്യാസം കാണിക്കുന്നു? വെറുതെ ഞാനൊന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, പൊതുവിജ്ഞാനത്തിന് വേണ്ടി. സൂത്രമേ പഠിച്ചില്ല, പഠിക്കാതെ എങ്ങനെ മനസ്സിലാവും? അത് വരട്ടെ, ഇപ്പൊ നോക്കാം. ഇതാകുമല്ലേ ഇപ്പൊ മനസ്സിലാക്കുക എന്താണ് കൃത്താണ് ലിട്ട് തിങ്ങല്ല മനസ്സിലാക്കും. കൃത്താണ് ഏതാം കൃതന്തമാണ് മനസ്സിലാക്കാം. പ്രയാസം കൂടുതൽ വിശദമായ പഠനങ്ങൾ അത് വരുമ്പോൾ പഠിക്കാം. അത് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ സ്പഷ്ടമാണ്. ലിഡാദേശയോഹോ തജ്ജയോഹോ ഏതോസ്തഃ ലിട്ടിന് ആദേശമായി വരുന്ന താക്കും ജാക്കും തായിരി പ്രഥമപുരുഷ ഏകവചന ജായിരി ബഹുവന തയോ യഥാക്രമം ത ഇത്യസ്യ സ്ഥാനേ ഇത്യസ്യ സ്ഥാനേ ഇരേച്ച് വരുന്നു. ഏഷ് ഇത്യത്ര ഏകാരഹ വിശിഷ്യത്തെ ഇരേക്ഷിത്യത്ര ഇരേ ഇത്യവശിഷ്യത്തെ കൃ ഏ ദിത്വം കൃകൃ അഭ്യാസകാര്യം ഉരത്ത് രപരം അലാതിശേഷം കൂസ്റ്റു അഭ്യാസ ചർച്ച ചക്ര ഏ ഇത്യത്ര കിം ഭവതി ചക്രേ എണാദേശം ചക്രേ അടുത്ത് ചക്ര നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ചക്ര അടുത്തെന്താ വരുന്നത്? ആതാം. ആദ്യം വരുന്ന സൂത്രം തിത ആത്മനിവദാന ആമിനിയത്വം ചക്ര ആതേ ഋവിന്റെ സ്ഥാനത്ത് എന്തോരും എണ്ണം ചക്രാതേ ചക്രേ ചക്രാതേ ചക്രാതേ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ. ചക്ര വരും ആതാം ഏത്വം ആതേ ചക്ര എണ്ണൊന്ന് ചക്രാതേ അവിടെ ആ തോങ്ങിത്ത വരുന്നില്ല. എന്തുകൊണ്ടാണ്? സർവതാ എന്ന് അവിടെ പറഞ്ഞ അത്തില്ല. ഇവിടെ റ് ആണിരിക്കുന്നത് ചക്ര. ചക്രേ ചക്രാതേ ചക്ര ജ എന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞു ലിടസ്ഥ ജയോ രേ ശിരേ ഇരേ വരുന്നു. ചക്ര ഇരേ ചക്ര ഇരേ ഋതിനെന്തോരും യുഗവേണച്ച് ചക്രിരേ ചക്രേ ചക്രാദേ ചക്രേ ഏത് ആം നേരത്തെ ഉണ്ട് ഏതാം ചക്രേ ഏതാം ചക്രാദേ ഏതാം ചക്രിരേ. അവിടെ എന്ത് വരുന്നു? ഏതാം ചക്രേ എന്നുള്ളത് മോഹൻസ്വാര, പിന്നെ അതാണോ ബാ പദാന്തസ്യ. അനുസ്വാരം വരുന്ന ഒരു രൂപം വരും ഏതാം ചക്രേ. പരസവർണം വന്നാൽ എന്തുവരും? ഏതാം ചക്രേ. ഈ രണ്ട് രൂപം ഏതാം ചക്രേ ഏതാം ചക്രേ ഏതാം ചക്രാദി ഏതാം ചക്ര ഏതാം ചക്രി ഏതാം ചക്രിരെ. ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം വലിയ പ്രയാസമാണ്. ഇഞ്ഞെന്നും വരുന്നു, പക്ഷെ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ പാടാം. എഴുതി കാണിക്കാം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് പരസവർണ രൂപം മാത്രമേ, പരസവർണ രൂപം മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ? അതെന്തെന്ന് വെച്ചാൽ സാറിന് വികല്പമായി വിധിക്കുന്നതല്ലേ, പൊതുവെ അതിനാണ് പ്രാധാന്യം വരുന്നത്. വികല്പ വിധികളിൽ അത് വികല്പത്തിൽ വിധിക്കുകയല്ലേ. ഇനി വരുന്ന ഏതാണ്? വരാത്ത പക്ഷം ആ വിധി. അപ്പൊ അതിനത്രയും പ്രാധാന്യം വരത്തില്ല, വിധിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് അത് കൊടുക്കും. ലഘുസിദ്ധാന്തവും എവിടെയോ രണ്ടും കൊടുത്തിട്ടുള്ള രൂപമുണ്ട്. സിദ്ധാന്തവും ഇതായിരിക്കും, ഇവിടെ കണ്ടിട്ടുണ്ട്. അടുത്തെന്തു വരുന്നു? ചക്ര പരത്തിൽ എന്താണ്? ദാസ്. അവിടെ സൂത്രം വരും ദാസ സേ ചക്ര സേ. പ്രകാരത്തിന്റെ പരത്തിൽ സകാരം എഴുതുന്ന എന്തുവരും? ഏ സൂത്രം? നമ്മുടെ ആദേശമാണോ പ്രത്യമാണോ? എന്താണ് ആദേശമാണ്? ആദേശമാണോ പ്രത്യമാണോ? എന്താണ് ആലോചിച്ച് പറയണ, അബദ്ധം പറയരുത്. ആദേശമാണോ? ഉറപ്പാണോ? ആദേശമാണോ? പ്രത്യയമല്ലേ? ആ പിന്നെ അത് അങ്ങനെയല്ലേ പറയുന്നത്? പ്രത്യയമാണ് ആദേശമാണെന്ന് പറയും. ആദേശമാണെന്ന് തറപ്പിച്ചു പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പ്രത്യയം അല്ലെന്നല്ലേ? അപ്പൊ എന്തുവരുന്നു? കാര്യം മനസ്സിലായോ അല്ലേ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിടത്ത് കിടന്ന് ഉരുണ്ട് വീണിട്ടൊന്നും കാര്യമില്ല. രണ്ട് ഷാവുണ്ട്. ആദേശം പ്രത്യേകമായതുകൊണ്ട് രണ്ട് ഷാവുണ്ട്. യഥാം ചക്രഷേ. അടുത്തെന്തുവരുന്നു? ആധാം. രണ്ടാമത്തെ ധാരണ ആധാം. ചക്ര ആധാം ഏത്തു മൂന്ന് ചക്ര ആധേ. ഇത് വേണേ ചെണ്ണു വരുമ്പം ചക്രാധേ ഏതാം ചക്രാധേ. ചക്ര പരത്തിനെന്തു വരുന്നു? ധും വരുന്നു. ഇണഹ ഷിധ്വം ലുങ് ലിടാം ധോ അംഗാർ. ഇണഹ ഷിധ്വം ലുങ് ലിടാം ധോ അംഗാർ. ഇണന്താത് അംഗാത് പരേഷാം ഷിധ്വം ലുങ് ലിടാം ധസ്യ. ഈ സൂത്രം വിരിക്കുന്നത് ഠായാണ്. ഘോഷം ഠായാണ് വിരിക്കുന്നത്. ഏതിനാണ്? ധാക്യം. മൂർധന്യമാണ് വിരിക്കുന്നത്, അത് ഠായായിരിക്കും. ബാഹ്യപ്രയത്നം നോക്കിക്കഴിഞ്ഞാൽ ധകാരത്തിനും ഠകാരമേ വരത്തുള്ളൂ. അത് മറന്നുപോയിട്ടില്ലെങ്കിൽ നോക്കാം. നോക്കണോ? ബാഹ്യപ്രയത്നങ്ങൾ ഖരവികാരശ്വാസ ഘോഷാസ്ത്ര അശ്വാസം വരനാഥ ഘോഷാസ്ത്ര ഓർമ്മയുണ്ട. പണ്ണാനാം പ്രഥമ ത്രിയ പഞ്ചമേണശ്ച അല്പപ്രാണ മൃഗാണാം ഓർമ്മയുണ്ട, സ്വലസ്ഥ മഹാപ്രാണ, അതെല്ലാം നോക്കിക്കഴിഞ്ഞാലും ശരിയായിരിക്കും. ധകാരത്തിന് ഢ വരുന്നു, എവിടെ ഷീധ്വം അതിന് വരും, ലുങ് ലെട്ട്, ഇപ്പൊ ലെട്ട് ലുങ്ങും വരും. ഇപ്പൊ ഇണ്ണന്തമായ അംഗം അതിന് പ്രാധാന്യമുണ്ട്, ഇണ്ണന്തമായ അംഗത്തിന്റെ പരത്തിൽ വരുന്ന ലുട്ടിന്റെ ലിട്ടിന്റെ ധകാരം ഇപ്പൊ ചെയ്യുന്നത്, ലുട്ടിന്റെ ധകാരം ഇനി വരാൻ പോകുന്നു, ഷീധ്വത്തിന്റെ ധകാരം, ഇതിനെല്ലാം എന്ത് വരും? ധകാരം വരും. ഇപ്പൊ ലിട്ടാണ് ഇവിടെ ധ്വം എന്ന് പറയുന്നിടത്ത് ധകാരമുണ്ട്, ലിട്ടിന്റെ ധകാരം, അതിനെന്ത് വരും? ഢ വരുന്നു. ഇപ്പൊ ചക്രദ്വേ എന്നുള്ള എന്തായി? ചക്രദ്വേ. ഇതുപോലെ തന്നെ ലുങ്ങിലും വരും, ഷീധ്വമിലും വരും, അതിന് വരും, ഉദാഹരണത്തിന് വരും. പക്ഷെ ഇണ്ണന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കണം. ഇണ്ണന്തമില്ലേ ഇവിടെ? പ്രത്യാഹാരം. ഇണ്ണം എന്ന് പറഞ്ഞാൽ നകാരം പൂർവ്വത്തിലോ പരത്തിലോ? പരത്തില്. എന്തുകൊണ്ട്? സർവത്ര അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. എവിടെ വന്നത്? ഉരന്റെ പരഹയില്. അവിടെ എന്ത് പറഞ്ഞു? അത്രയുമാണ് പരേണ നഗയാരേണ, അത്രയുമാണ് നഗ. അപ്പൊ സർവത്ര ഇന്ന് പരേണയല്ലേ? എല്ലായിടത്തും ഇന്ന് പരാനകാരത്തോടെ. ആ അത്രയു അണ് പറയുന്ന നഗാരേണ. എണ്ണിന്റെ കാര്യം പറയുമ്പോ എന്താണോ? എല്ലായിടത്തും പറയണം, എല്ലായിടത്തും പരവുമായിട്ട്. അപ്പൊ ഇണ്ണന്തമായ അംഗമാണ് ഇവിടെ. ഏതാണ് ഇവിടെ ഇണ്ണന്തമായ അംഗം? ഇവിടെ ഇണ്ണന്തമായ അംഗം ഏത്? ചക്ര. ചക്ര അതിന്റെ പരത്തിൽ എന്തു വന്നു? അപ്പൊ നമ്മൾ ചക്ര അത് ഇത് കഴിയട്ടെ. ചക്രഷേ, ചക്രാധേ, ചക്രുഢേ. അടുത്തെന്താണ്? ചക്ര ഇട്ട്. അവിടെ സൂത്രം വരുന്നു. ചക്ര ഈ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അത് ആദ്യം തൊട്ടിതാദിനേവദാന ടേരേ. ഏത്തം വരുമ്പോ എന്തായി? ചക്ര ഏ. ഇത് വേണം ചെണ്ണു വരുമ്പോ ചക്രേ. ചക്ര വഹി അവിടെ എന്ത് വരുന്നു? ടിതാദിനേവദാന ടേരേ. ചക്ര വഹി ചക്ര മഹി അവിടെ എന്ത് വരുന്നു? ഇവിടെ ഒരു കാര്യം കൂടെ ചിന്തിക്കണം, ഇട്ട് വരുമില്ല എന്നുള്ള കാര്യം. ഇവിടെ ഇട്ട് വരുന്നില്ല, എന്തുകൊണ്ട്? അതാണോ? എന്തുകൊണ്ട് ഇട്ട് വരുന്നില്ല? ആ കൃസ്രുവോ ഇടി ക്രാദിവ ഇന്ന സ്യാദ് അതിൽ വരുന്നുണ്ട്. കൃതോ ഭാരദ്വാജസ്യ എന്താ പറയുന്നത്? അജന്തോ അകാരവാൻ വായ താസ്യനട്ട് ഈതൻ്റ് പ്രദന്തമാണെങ്കിൽ നിത്യാനട്ട് ക്രാദ്യന്യൂരടി സേഡ്ഭവേ. ക്രാദ്യന്യൂരടി സേഡ്ഭവേ എന്ന് ക്രാദി ഒഴിയാണെങ്കിലേ ലിട്ടിൽ സേട്ട് വരത്തുള്ളൂ. ഇവിടെ ആദ്യം ഇവിടെ പറഞ്ഞെന്താണോ, അജന്തോ അകാരവാൻവായ താസിനോട് ധലി വേട്ടു, അതാ പറഞ്ഞു. ധല്ലിന് വേണ്ടിയിട്ടാ പറഞ്ഞത്. ഇവിടെ ധല്ലുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ അവിടെ പറഞ്ഞു എന്താണ്? ഹൃദന്ത ഏതൃം നിത്യാനത്ത്. എവിടെ? ധല്ലില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു എന്താണ്? ക്രാദ്യ അന്യോനടി ലട്ടിന്റെ കാര്യം പറയണമെങ്കിൽ ക്രാദി ഒഴികെ ഉള്ളതിന് മാത്രമേ ലട്ടിൽ ലട്ട് വരത്തുള്ളൂ. ഇവിടെ ക്രി എന്ന് പറയുന്നത് ക്രാദിയിലുണ്ട്, അതുകൊണ്ട് ലട്ടിൽ ലട്ട് വരില്ല, ലട്ട് വരുന്നില്ല. അതാണ് യുഗം ചക്ര ഷേ. അവിടെ വന്നില്ല. അർദാസ് ഇട്ട് വലാതെ അവിടെ വരാമോ? വലാതിയുണ്ട? വലാതിയുണ്ട? ഇല്ലേ? ഇല്ലാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഷകാരം വന്നാ വരത്തില്ലേ? ആ പിന്നെ ചക്രഡ്വേ അവിടെ ഇട്ട് വരാമോ? ചക്ര മഹേ, ചക്ര മഹേ അവിടെ ഇട്ട് വരാമോ? എല്ലായിടത്തും ആർദാസ് ഇട്ട് വരാതെ പ്രാരിട്ട് പ്രാപ്തമാകുന്നു. കൃതാകും കേട്ടതാകും അനിട്ടതാകും. അടിപ്പെടുന്നില്ല. അനിട്ടുധാതുവാണ്. പക്ഷെ ക്രാദ്യന്യോരടി സേഡ്ഭേ, ക്രാദിയിൽ പെട്ടാൽ ലിട്ടിലിട്ട് വരത്തില്ല. അവിടെ ദാസാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ലിട്ടിൽ വരത്തില്ല എന്നാ പറഞ്ഞത്. അജസ്താസുദ്ധല്യോ നിത്യം ഉപദേശിയത്വതോ ഹൃദോ ഭാരദ്വാജസ് എല്ലാം പറഞ്ഞ ഏതിനു വേണ്ടി? ധല്ലിനു വേണ്ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ക്രിസ്രഭ്രവൃസ്തൃശ്രോലി പറഞ്ഞു ധല്ലിനു വേണ്ടിയല്ല, ലിട്ടിനു വേണ്ടി. അതുകൊണ്ട് അതിലിട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരത്തില്ല. അതുകൊണ്ട് മധ്യപുരുഷ ഏകോപനം, മധ്യപുരുഷ ബഹുവനം, ഉത്തമപുരുഷ ദ്യൂഹനം, ഉത്തമപുരുഷ ബഹുവചനം ഒരിടത്ത് ഇട്ട് വരുന്നില്ല. അപ്പോൾ ചക്രേ, ചക്രുബഹേ, ചക്രമഹേ എങ്ങനെ വരുന്നു? ഏതാം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.